ആനന്ദാദയ പ്രധാനസ്യ ബ്രഹ്മണോ ധർമ്മ സർവേ സർവത്ര പ്രതിപത്തവ്യ. ആനന്ദം വിജ്ഞാനഘനം സർവഗതത്വം സർവാത്മത്വം ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ബ്രഹ്മത്തിന് പലയിടത്തും വരുന്നു. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മം മുഖ്യമായി വരുമ്പോൾ വിശേഷ്യമായി വരുമ്പോൾ ഈ ധർമ്മങ്ങളെല്ലാം അവിടെ ഗ്രഹിക്കണമോ അതോ ഒരു ഭാഗത്തെന്ത് പറയുന്നു അത് മാത്രമേ ഗ്രഹിക്കാവൂ, ഗ്രഹിക്കാൻ പാടുള്ളൂ. പുരുഷ് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്ത് ധർമ്മമാണോ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ, എല്ലാം ധരിക്കാൻ പാടില്ല. സിദ്ധാന്തി പറയുന്നത് അങ്ങനെയല്ല. ആനന്ദാദയ പ്രധാനസ്യ ബ്രഹ്മണോ ധർമ്മ, ഇത് ബ്രഹ്മധർമ്മങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സർവേ സർവത്ര പ്രതിപത്തി, എന്തെല്ലാം ധർമ്മങ്ങൾ പറയുന്നുണ്ടോ ജ്ഞേയ ബ്രഹ്മത്തിൻ്റെ വിശേഷമായിട്ട് അത് ഒരു സ്ഥലത്ത്. ഇപ്പോൾ ആനന്ദം ബ്രഹ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റെല്ലാ ധർമ്മങ്ങളെയും ഗ്രഹിക്കണം. സർവഗതമാണ്, ആനന്ദമാണ്, വിജ്ഞാനമാണ്, സത്യമാണ്, ഇങ്ങനെ സർവത്തെയും ഗ്രഹിക്കണം. കസ്മാ എന്തുകൊണ്ട് ഇവിടെ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. സർവഭേദാദേവ, സർവാദ് ഭേദാദേവ എന്നാണ് ഈ പുസ്തകത്തിൽ. സർവ അഭേദാദേവ, സർവത്തോടും അഭേദമായിരിക്കുന്നു. കാരണം സർവാഭേദം എന്ന് പറഞ്ഞാൽ അവിടെ ആനന്ദം ബ്രഹ്മ, നിത്യം ബ്രഹ്മ, ജ്ഞാനം ബ്രഹ്മ, ഏതെല്ലാം തരത്തിൽ പറഞ്ഞാലും ബ്രഹ്മം ഒന്ന് തന്നെയാണ്. ഒരേ ബ്രഹ്മത്തെ തന്നെയാണ് നിത്യം ജ്ഞാനം എന്നെല്ലാം പല വിശേഷങ്ങൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അപ്പം സർവത്തോടും ബ്രഹ്മ അഭേദമായിരിക്കുന്നു. അത് ഇവിടെ പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം, ബ്രഹ്മബോധം, അതിൻ്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇപ്പോൾ ആനന്ദത്വം, സത്യത്വം, ജ്ഞാനത്വം ഇങ്ങനെയുള്ള നാനാധർമ്മങ്ങൾ ബ്രഹ്മത്തിലുണ്ടോ ഉണ്ടെന്ന് വന്നാൽ ബ്രഹ്മത്തിൽ പറയുന്നത് നിർധർമ്മകമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ധർമ്മവും ഇല്ല. ബ്രഹ്മത്തിന് ധർമ്മധർമ്മി ഭാവമുണ്ട്, കാരണം അത് ഏകവും അദ്വൈതവുമാണ്. അതിന് രണ്ടാമതൊരു ധർമ്മം ഉണ്ടാകത്തില്ല. എങ്ങനെയാണോ പൃഥ്വിയുടെ ധർമ്മമായിരിക്കുന്ന ഗന്ധം, അതതിൻ്റെ ഒരു ധർമ്മമാണ്. അതിൻ്റെ ധർമ്മമായിരിക്കുന്നു അതിൻ്റെ രൂപരസാദികൾ, പരിമാണാദികൾ. അതുപോലെ ബ്രഹ്മത്തിന് ഒരു ധർമ്മവുമില്ല. എന്നാലും ബ്രഹ്മത്തിന് ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നു, സത്യം, ജ്ഞാനം, അനന്തം. അതെന്തുകൊണ്ട് പറയുന്നു? അത് പറയുന്നു, ഇതെല്ലാം കൽപ്പിതമാണ്. ഇന്നത്തെ കൽപ്പിതമായ ധർമ്മം, ഇത്തരം കൽപ്പിത ധർമ്മങ്ങളെ എന്തിന് ബ്രഹ്മത്തിൽ ആരോപിച്ച് പറയും? വാസ്തവത്തിലില്ലെങ്കിൽ അപ്പോ ഈ പദങ്ങളിലൂടെ നിർധർമ്മകമായ ബ്രഹ്മത്തെ രക്ഷണയിലൂടെ ബോധിക്കുന്നത് ലക്ഷ്യമാക്കുകയാണ്. ഈ പദങ്ങളുടെ വാച്യമല്ല ബ്രഹ്മ, ഒരു പദത്തിൻ്റെയും വാച്യമല്ല. ഒരു ശബ്ദശക്തിയും ബ്രഹ്മത്തെ മറ്റ് പദാർത്ഥങ്ങളെപ്പോലെ വെളിപ്പെടുത്തുന്നില്ല. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ശക്തി ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കിത്തരും. ശബ്ദശക്തിക്ക് അങ്ങനെ ഒരു ശേഷിയുണ്ട്. ശബ്ദശ്രവണത്തിൽ അത് ശക്തിയിലൂടെ അർത്ഥത്തിൻ്റെ ബോധത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു ശബ്ദത്തിനും ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ശക്തി, ശക്തിയുടെ വിഷയമല്ല. ശക്തിയുടെ വിഷയമായാലോ എന്തുവരും? എന്താ ദോഷം? ബ്രഹ്മശക്തിയുടെ വിഷയമാണെന്ന് പറയുന്നത് അതാണ്. അതെ, അതുകൊണ്ട് എന്താ ദോഷം? രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഈ വിഷയം. ശക്തിയുടെ വിഷയം ആകുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ദോഷം വരും? അത് പറഞ്ഞാണ് വിഷയത്വം. അതെ, എന്നാൽ വരുന്ന ദോഷം പരിച്ഛിന്നമാവും. എന്തിന്റെ വിഷയത്വം അതിൽ വന്നാലും ശരി, ഏതൊന്നിനും വിഷയത്വം വരുന്നു. ജ്ഞാനത്തിന് വിഷയമാകുക, ഇച്ഛയ്ക്ക് വിഷയമാകുക, ശക്തിക്ക് വിഷയമാകുക എന്ന് പറയുമ്പോൾ ആ വിഷയം പരിച്ഛിന്നമാകുന്നു. വിഷയത്വത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. പരിച്ഛിന്നമാകുന്നതല്ല ഇവിടെ ബ്രഹ്മം, അത് അപരിച്ഛിന്നമാണ്. അപ്പോൾ പിന്നെ ശബ്ദങ്ങൾ എന്തിനുപയോഗിക്കുന്നു എന്നും അത് ലക്ഷ്യമാക്കുന്നു. അത് ലക്ഷ്യമാക്കുന്നു എന്ന് പറയുന്നതിനാണ് പറയുന്നത്. എന്താണ് ലക്ഷണയിലൂടെ ബോധിപ്പിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. അത് വിഷയത്വനാൽ. അത് എങ്ങനെ ബോധം ഉണ്ടാകുന്നു? ഇപ്പോൾ ആനന്ദം, ബ്രഹ്മ എന്ന് കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോധം എന്താണ്? അത് അവിടെ ദുഃഖമില്ല, ദുഃഖരഹിതമാണ് എന്ന് ബോധം ഉണ്ടാകുന്നു. അപ്പോൾ ദുഃഖരഹിതമാകുന്ന ഒന്ന് നിത്യമായി കൊണ്ടുവന്നില്ല, അനിത്യമാകാം. അപ്പോൾ അവിടെ പറയുന്നത് സത്യമാണ്. സത്യമായ ഒന്ന് ദുഃഖരൂപത്തിലാകാം, അതുകൊണ്ട് പറയുന്നു അത് ആനന്ദമാണ്. സത്യവും ആനന്ദവുമാണ്, പക്ഷെ അത് ജഡമാകാം, അതുകൊണ്ട് പറഞ്ഞു അത് വിജ്ഞാനമാണ്. ഇത്തരത്തിൽ വരുന്ന വിരുദ്ധ ധർമ്മങ്ങളെ വ്യാവർത്തിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭാവന അങ്ങനെ ആകാമോ? കാരണം ഇവിടെ ജീവന്റെ ബുദ്ധിക്ക് പരിചിതമായിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളാണ്. അനുഭവ ദുഃഖ ജഡ രൂപത്തിലുള്ള വിഷയങ്ങളാണ് ബുദ്ധിക്ക് പരിചിതമായിരിക്കുന്നത്. അപ്പം അങ്ങനെ അല്ലാത്ത ഒരു വിഷയം മനുഷ്യ ജീവബുദ്ധിക്ക് വിഷയമേ അല്ല. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആനന്ദം എന്ന് പറഞ്ഞാൽ ദുഃഖരൂപമല്ല, ക്ഷാനിത്യമാകാമോ ജ്ഞാനരൂപമാകുമോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ. അപ്പോൾ ഇത്തരം ഭ്രാന്തി ഇതാണ് പറയുന്നു. ആനന്ദോ ബ്രഹ്മേത്യുക്തേ ദുഃഖത്വ അല്പത്വ ഭ്രാന്തി നിരാസേവി അസത്വ ജഡത്വാദി ഭ്രമോ ഭവീത്. അസത്വ ജഡത്വാദി ഭ്രമങ്ങളുണ്ടാകാം, ഒന്നില്ലാതായാലും മറ്റൊന്നുണ്ടാകാം, അങ്ങനെ ആകാമോ എന്ന് സംശയിക്കാം. കാരണം ബുദ്ധിക്ക് എത്തരം കാര്യങ്ങളെ പരിചയവും. അധഹത്വ നിരാസ, അത്തരം ഭ്രാന്തികളെ നിരാകരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ നിരാകരിച്ചിട്ട് ബോധ്യപ്പെടുക, അതാണ് ലക്ഷണയിലൂടെ ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. അത് നിർധർമ്മകമാണ് എന്ന് ആ തത്വത്തെ ഗ്രഹിക്കുന്നതും ബോധമാണ്, അറിവാണ്. ലക്ഷണ എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു? അത് വിഷയമാകുന്നില്ല. വിഷയമാകുമ്പോഴാണത് പരിച്ഛിന്നമാകുന്നത്. ശക്തി എന്ന് പറയുമ്പോൾ ശക്തി എപ്പോഴും എന്ത് ചെയ്യുന്നു? ശക്തിക്ക് ഒരു സഖ്യമുണ്ട്. സഖ്യം എന്ന് പറയുമ്പോൾ അത് വിഷയമായി. ലക്ഷ്യം എന്ന് പറയുമ്പോൾ വിഷയത്വത്തെ നിഷേധിക്കുന്നു, വിഷയമല്ല, എന്നാൽ ബോധമുണ്ട്. അപ്പോൾ ബോധമുണ്ടായിരിക്കുക, ബോധമുണ്ടാകുക ഒരു വസ്തുവിനെ കുറിച്ച്, എന്നാൽ അത് വിഷയമാകാതിരിക്കുക എന്ന് പറയുമ്പോൾ ആ ബോധം എങ്ങനെയുള്ളതായിരിക്കും? സ്വരൂപമായിരിക്കും. ആ അത് സർവസ്വരൂപമായി ബോധിക്കുക. അപ്പോൾ സർവസ്വരൂപമായി ബോധിക്കുമ്പോൾ എന്തുകൊണ്ടത് വിഷയമാകുന്നില്ല? അത് ശരി, എന്തുകൊണ്ട് വിഷയമാകുന്നില്ല? വിഷയമായാൽ പരിച്ഛിന്നമാകും. സർവസ്വരൂപമായി ബോധിക്കുമ്പോൾ എന്തുകൊണ്ടത് വിഷയമാകുന്നില്ല? ആ അത് തന്നെയാണ്, അത് ബോധത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നു. സ്വരൂപത്തെ ഒരിക്കലും വിഷയമാക്കാൻ പറ്റില്ല. എന്ത് ദോഷം വരും? ആത്മാശ്രയ ദോഷം. അതാണ് സ്വരൂപമായി ബോധിക്കുമ്പോൾ അവിടെ വിഷയത്വം വരുന്നില്ല. വിഷയത്വം വരണമെങ്കിൽ അവിടെ വിഷയി വിഷയ ദ്വൈത ഭേദം വരണം. എന്നാലേ കിട്ടും. എന്നാലേ ഇതിന് ഇതിന് വിഷയമാണ്, ഇത് വിഷയിയാണെന്നറിയാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സ്വരൂപമായിരിക്കുമ്പോൾ അവിടെ വിഷയ ഭേദം ഇല്ല. വിഷയ വിഷയഭേദമില്ലെങ്കിൽ പിന്നെ അത് അതാണ് സ്വരൂപമായി ബോധിക്കുക. അപ്പം വിഷയത്വം വരുന്നില്ല. പിന്നെ അവിടെ ബോധമുണ്ടല്ലോ, അവിടെയും ബോധമുണ്ടല്ലോ, ഉണ്ട്. പക്ഷേ അവിടെ അതിനെങ്ങനെ ബോധിക്കുന്നു? ബോധത്തിൻ്റെയും സ്വരൂപമായി, ബോധത്തിൻ്റെ വിഷയമായിട്ടില്ല. നിർവിഷയം എന്ന് പറയുന്നതാണ് ബോധത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നു എന്നാണ് അതിനെക്കുറിച്ചുള്ള ബോധം. അത് വെച്ചാൽ വിഷയത്വത്തെ നിഷേധിച്ചിട്ട് ബോധിക്കുന്നു. അതാണ് വേറെ പറയുന്നത്. എന്താണ് നേതി നേതി എന്നിങ്ങനെ ബോധിക്കുന്നു. അപ്പൊ സർവഭേദത്തെയും സർവഭേദ നിരാസത്തിലൂടെയാണ് അതിനെ ബോധിക്കുന്നത്. അസത്വ ജഡത്വാദി ബ്രഹ്മോ ഭവത് അത തന്നിരാസാർത്ഥം സത്യജ്ഞാനാദി പദാനി പ്രയുക്തവ്യാഹി നജ ബ്രഹ്മസ്യ അനവധിത്വ വാക്യം അപരിവസിതം സ്യാദിതി വാച്. സച്ചിദാനന്ദകം സർവധർമ്മശൂന്യം അദ്വയം അവികൽപ്പം ബ്രഹ്മ അഹമിതി വിശേഷദർശനേ സർവബ്രഹ്മ നിരാസാദ്. അപ്പോ ഈ അറിവ് സർവബ്രഹ്മത്തെയും നിരാകരിക്കും. സർവബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവനോ ഉണ്ടാകുന്ന ഭ്രമങ്ങൾ, ബ്രഹ്മജ്ഞാനം, അത് വിഷയമാകാമോ അത് ജഡമാകാമോ, ഇത്തരത്തിലുള്ള അങ്ങനെ ആണ് അല്ലെങ്കിൽ അതും വിഷയമാണ് ഇത്തരത്തിലുള്ള ഭ്രമങ്ങളെ നിഷേധിക്കുന്ന അറിവാണ് അത്. സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിനെ ഇപ്പോ സത്യം, ജ്ഞാനം, അനന്തം ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ ഉണ്ടെന്ന് കൽപ്പിക്കുമ്പോഴാണ് ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത്. അതൊക്കെ അതിൻ്റെ ധർമ്മങ്ങളാണെന്ന് കരുതുമ്പോഴാണ്, മറിച്ച് അത് സ്വരൂപമാണെന്ന് വന്നു കഴിഞ്ഞാൽ ഭ്രാന്തിയില്ല. അഥവാ ബ്രഹ്മം സച്ചിദാനന്ദമാണ്, സത്താണ്, ചിത്താണ്, ആനന്ദം എന്ന് പറയുന്നതിന് ദോഷമില്ല. പക്ഷെ ബ്രഹ്മത്തിൽ ഒന്നുകിൽ അങ്ങനെ ധരിക്കണം, എന്താണ് ബ്രഹ്മത്തിൽ സത്ത് ചിത്താനന്ദങ്ങൾ കൽപ്പിതമാണെന്ന് ധരിക്കാം, അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മമെന്ന് ധരിക്കും. രണ്ടു തരത്തിലായാലും ദോഷമില്ല. ധർമ്മങ്ങളാണെന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ധർമ്മങ്ങളാണ്, ധർമ്മധർമ്മിഭാവം എന്ന് പറഞ്ഞാൽ ധർമ്മം കൽപ്പിതമാണ് എന്ന് പറഞ്ഞു, അല്ല സ്വരൂപമാണെന്ന് വന്നു കഴിഞ്ഞാൽ പ്രപഞ്ചസ്വരൂപമാണ്, പിന്നെ സച്ചിദാനന്ദ സ്വരൂപമാകുന്നതിന് എന്താ ദോഷം? ഇവ രണ്ടു തരത്തിലും മനസ്സിലാകും എന്നാണ് പറയുന്നത്. സച്ചിദാനന്ദാത്മകം അങ്ങനെ എടുക്കാം, സച്ചിദാനന്ദ സ്വരൂപമാണ്. എന്നാൽ സർവധർമ്മശൂന്യം രണ്ടും അവിടെ വരുന്നു. സർവധർമ്മശൂന്യം എന്ന് പറയുന്നത് ഇതെല്ലാം ധർമ്മങ്ങളായി കൽപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കേവലം കൽപ്പന മാത്രമാണ്. അപൃഥക്വേവി ബ്രഹ്മണോ പൃഥക് വിഭാസത്തെ പഞ്ചപാതികാകാരൻ പറഞ്ഞു. അത് വാസ്തവത്തിൽ സ്വരൂപമാണ്, എന്നാലും പൃഥക് യുവ ഉപാസത്തെ പറയുന്നു. ബ്രഹ്മത്തിന്റെ ആനന്ദം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആർക്കെങ്കിലും ബ്രഹ്മത്തിന്റെ ആനന്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അനുഭവം ആ അറിവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭ്രമമാണ്, ഭ്രമമാണ്. എന്തുകൊണ്ട്? ബ്രഹ്മം, ബ്രഹ്മത്തിൽ ആനന്ദം, ബ്രഹ്മ ആനന്ദത്തിൻ്റെ അനുഭവം, ദ്വൈതം ത്രിപുടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തെ ആർക്കെങ്കിലും കൂടിയേ തീരുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആകാം, വിരോധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അനുഭവിക്കുന്നവരറിയണം ഈ അനുഭവം കൽപ്പിതമാണ്. അല്ല, ആനന്ദം, ആനന്ദസ്വരൂപം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ശരി, ദോഷമൊന്നും. ആനന്ദസ്വരൂപം എന്ന് പറയുമ്പോൾ അത് അറിവാണ്. ആണ് പറയുന്നത് സച്ചിദാനന്ദാത്മകം, സച്ചിദാനന്ദ സ്വരൂപമാണ്. അസ്യം ധർമ്മ സർവധർമ്മശൂന്യം, സർവധർമ്മ ശൂന്യവുമാണ്. എന്തുകൊണ്ട്? അദ്വയം അവികല്പം പറയുകയാണ്. അവിടെ ആനന്ദമുണ്ടെന്നോ മറ്റെന്തെങ്കിലും ഉണ്ടെന്നോ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ അദ്വയമാകും? അവിടെ ഭേദം വന്നു. അതെങ്ങനെ നിർവികൽപ്പമാകും? അതിന് വികല്പങ്ങൾ വന്നു. അങ്ങനെ വന്ന് അദ്വയം അവികൽപ്പം, അങ്ങനെ ഒരു സാധനമാണ് സ്വരൂപം എന്നുള്ളത് എങ്ങനെ ബോധ്യപ്പെടും? ബുദ്ധിക്ക് പിടികിട്ടാത്തതാണ്. പറയുന്നതനുസരിച്ച് നിർധർമ്മകമാണ്. ഇതെല്ലാം എങ്ങനെ ബോധ്യപ്പെടും? ഒരാൾക്ക് എങ്ങനെ ബോധ്യപ്പെടാൻ പറ്റും? ശ്രുതിയിലൂടെ എങ്ങനെ ബോധ്യപ്പെടും? നിർധർമ്മകമാണ്, അദ്വയമാണ്, നിർവികൽപ്പമാണ് എന്നെല്ലാം പറയുന്നു. ശ്രുതിയിലൂടെ ബോധ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ധർമ്മമുണ്ട്, വികല്പമുണ്ട്. അത് തന്നെ ലക്ഷ്യമായി ബോധ്യപ്പെടുമ്പോഴും ബോധിക്കുക എന്ന് പറയുന്ന വികല്പമുണ്ട്. ബോധിക്കുക ഒരു വികല്പമാണ്. ആത്മനിഷ്ഠമായി ബോധിക്കുമ്പോൾ തത്വത്തെ അറിയുന്നു. വന്നിട്ട് വികല്പകമായി എങ്ങനെ ബോധിക്കും? ബോധിക്കുമ്പോഴും വികല്പമുണ്ടല്ലോ. ബോധം വികല്പമാണ്. ഏത് ജ്ഞാനം എന്ന് പറഞ്ഞാലും അതൊരു വികല്പമാണ്. പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമായാലും ശരി, അങ്ങനെ ബോധിക്കും. സുഷുപ്തിയിലൂടെ ബോധിക്കാൻ പറ്റും. സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവം മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ പറയുന്നതിനൊന്നും ഒരർത്ഥമില്ലാതായി പോയില്ല. നിർവികൽപ്പകം എങ്ങനെ മനസ്സിലാകും? അത് ഉണർന്നിരുന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവിടെ വികല്പം വരും. അത് വികല്പമാണ്. എപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അപ്പോഴെല്ലാം അതെന്താണ്? നിർവികൽപ്പകമല്ല, അവിടെ വികല്പമുണ്ട്. അപ്പൊ വികല്പം ഇല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകണം. എന്നാൽ തന്നെ നിർവികൽപ്പം അദ്വയം എന്നെല്ലാം ഉറപ്പിക്കാൻ പറ്റും. എന്നിട്ട് പറയുന്നു എന്താണ്? അങ്ങനെ നിർവികൽപ്പകമായ അദ്വയമായ ഒന്നിൽ നിന്നാണ് ഈ വികല്പങ്ങൾ ഉണ്ടാകുന്നത്. നിർവികൽപ്പകം അദ്വയം എന്ന് പറയുന്നത് ശൂന്യം, അലീകമണമല്ല. നിർവികൽപ്പവും അദ്വയവുമായ ഒന്നിൽ നിന്നാണ് ഈ വികല്പങ്ങൾ ഉണ്ടാകുന്നത്. വികല്പങ്ങൾ ഉണ്ടാകുന്നിടം മുതൽ അത് അനുഭവമാണ്. പക്ഷെ അനുഭവത്തിന് മുമ്പിൽ എങ്ങനെയിരുന്നു? അദ്വയമായും നിർവികൽപ്പകമായിരുന്നു എന്ന് ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അല്ല, നിർവികൽപ്പത്തെ അദ്വയത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. അത് അനുഭവ ശൂന്യമാണ്. അനുഭവശൂന്യത്തിൽ നിന്ന് അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് ഒരാൾക്ക് ധൈര്യമായി പറയാം, തീർച്ചയായും അതിന് ഒറ്റ ഇതേ ഉള്ളൂ. എന്താണത്? നിർവികൽപ്പവും അദ്വയവുമായിരുന്നു, അനുഭവരഹിതമായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതൊരനുഭവമല്ല, പക്ഷേ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് അതാണ് ഇവിടെ അർത്ഥാപത്തി ഉപയോഗിക്കുന്നത്. അർത്ഥാപത്തിയിലൂടെ ഗ്രഹിക്കാം, അല്ലെങ്കിൽ വ്യതിരേകമായി ഗ്രഹിക്കാം. ഇത്തരം വികല്പങ്ങളില്ലാതിരിക്കുന്ന സ്ഥാനം നിർവികൽപ്പം. നിർവികൽപ്പത്തിൽ നിന്ന് ഇതുണ്ടായി, ആണ് സത്തിൽ നിന്നും അസത്തുണ്ടായി എന്ന് പറയുന്നു. നിർഗുണത്തിൽ നിന്നും സഗുണമുണ്ടായി, നിർവികൽപ്പത്തിൽ നിന്നും വികല്പമുണ്ടായി. അവിടെ രണ്ട് യോജിക്കും. അത് സച്ചിദാനന്ദ സ്വരൂപവുമാണ്, അസമയം സർവധർമ്മ ശൂന്യവുമാണ്. അങ്ങനെ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് അനുഭവശൂന്യമായ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ അത് ബോധിക്കാൻ പറ്റും, വേറെ വഴിയില്ല. അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നുപോയില്ലെങ്കിൽ ഇത് സാധ്യമല്ല. അപ്പോൾ അദ്വയം അവികൽപ്പം ബ്രഹ്മാഹം ഇത് വിശേഷദർശനെ, ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു ബോധം ഉണ്ടാകുന്നതെല്ലാം വിശേഷദർശനമാണ്. എന്നുവെച്ചാൽ ഇത് ഭ്രാന്തിയെ നിരാകരിക്കുന്ന ജ്ഞാനമാണ്. ഇതിന്റെ പ്രയോജനം എന്താണ്? സർവബ്രഹ്മം നിരാസം, സർവബ്രഹ്മത്തിൽ നിന്ന് നിരസിക്കുന്നു, ഭ്രമങ്ങളെയെല്ലാം നിരസിക്കുന്നു. ബ്രഹ്മങ്ങളെയെല്ലാം നിരസിക്കുന്ന യഥാർത്ഥ ജ്ഞാനമാണ്. അപ്പൊ യഥാർത്ഥ ജ്ഞാനം ഉള്ളപ്പോൾ ഒരാൾക്ക് യഥാർത്ഥമായ ജ്ഞാനം ഉണ്ടാകും. അപ്പോ അവിടെ നിർവികൽപ്പമാണെന്ന് പറയാൻ പറ്റും, അല്ല ജ്ഞാനമാകുന്ന വികല്പം അവിടെ ഉണ്ട്. എന്നാൽ ജ്ഞാനമാകുന്ന വികല്പവും ഇല്ലാതാകണം, അസ്തമിക്കണം. എന്ന് പറയുമ്പോൾ ഇവ പറയുന്നു, ഇത് ജ്ഞാനം ഒരാൾക്ക് തത്വം എന്താണെന്ന് അറിയുന്നു. അറിവ്, അറിവ് എന്ന് പറയുന്ന ഒരു വികല്പമാണ്. വിദ്യ എന്ന് പറയുന്ന ഒരു വികല്പമാണ്, ഒരു ബോധമാണ്. അപ്പോൾ ഈ ബോധത്തിന് പ്രയോജനമുണ്ട്. എന്താണ്? ഭ്രമത്തെ നിരാകരിക്കുന്നു. അപ്പോൾ ഈ ബോധമോ ഇതൊരു വികല്പമല്ലേ ജീവിച്ചാണ്. പിന്നെ സത്യം എന്താണ്? നിർവികൽപ്പം എന്താണ്? അത് ഈ ബോധത്തിൻ്റെയും സ്വരൂപമാണ്. അതെങ്ങനെ മനസ്സിലാക്കാം? കാരണം നിർവികൽപ്പമായ ആ സ്വരൂപത്തിൽ നിന്നാണ് ഈ ബോധം ഉണ്ടായിരിക്കുന്നത്. നിർവികൽപ്പമായ ആ സ്വരൂപം തന്നെയാണ് ഭ്രാന്തിക്ക് ആധാരമായിരിക്കുന്നത്, അധിഷ്ഠാനമായിരിക്കുന്നത്. അതേ സ്വരൂപം തന്നെയാണ് സച്ചിദാനന്ദം എന്നുള്ള പരമാർത്ഥജ്ഞാനത്തിനും സ്വരൂപമായിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ആ നിർവികൽപ്പ സ്വരൂപത്തിൽ നിന്നാണ് ഈ ജ്ഞാനം ഉണ്ടായത്. യഥാർത്ഥ ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ സ്വരൂപം ആ നിർവികൽപ്പം തന്നെ. അത് ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ്, മുമ്പ് എന്ന് പറയുമ്പോൾ അവിടെ കാലബോധത്തിൽ പറയാൻ പറ്റില്ല. കാലബോധത്തിൽ എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അതുകൊണ്ടാണോ? അങ്ങനെ പറഞ്ഞ ഇപ്പൊ അതില്ല എന്ന് വരും. ഏ, അങ്ങനെ പറഞ്ഞ ഇപ്പൊ ബോധമില്ല, നിർവികൽപ്പ സ്വരൂപം ഇല്ലാന്ന് വരും. ഇത്തരമൊരു ബോധം, ഭ്രാന്തിയെ നിരാകരിക്കുന്ന ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? എന്താണ്? അത് ശരി. മുമ്പ് എന്നുള്ളത്, മുമ്പെന്ന് പറയുന്ന ഒരു വ്യവഹാരമാണ്. മുമ്പ്, വർത്തമാനം, പിമ്പ്, ഇത് വ്യവഹാരമാണ്. ഇത്തരം ഒരു വ്യവഹാരം സാധ്യമല്ല. എന്തുകൊണ്ടാണ്? എന്താ കാരണം? അത് നിഷേധിക്കുന്നു. പക്ഷെ അങ്ങനെ നിഷേധിക്കുമ്പോഴും ബോധമുണ്ട്. ബോധമുണ്ടെങ്കിൽ അവിടെ കാലം ഉണ്ടാവും. അത് പ്രത്യേകതയാണ്. നമുക്ക് ഇപ്പൊ ബോധമുണ്ടോ, അവിടെ കാലമുണ്ട്. ശരി, പറഞ്ഞ പക്ഷം വർത്തമാനകാലം അതെങ്കിലും ഉണ്ടാവും. കാരണം ബോധത്തെ ആശ്രയിച്ച് കാലം നിൽക്കുന്നു. ഒന്ന് ഈ ഭൂതം, അല്ലെങ്കിൽ വർത്തമാനം, അല്ലെങ്കിൽ ഭാവി. പക്ഷെ ഇങ്ങനെ ഭ്രാന്തിയെ നിരാകരിക്കുന്ന ഈ ബോധം, അതാണ് നമ്മൾ പറയുന്നത് സവികല്പം. ബോധവും സവികല്പമാണ്. പക്ഷെ ബോധത്തിന് മുമ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ചോദ്യം അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അത് ശരി, കാലം ബോധത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും കാലമുണ്ടല്ലോ അവിടെ. കാലത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണോ, ഈ ബോധത്തിൽ ആണ് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചം ആരോപിക്കുന്നത്. അത് ആരോപിക്കുന്നു എന്ന് പറയുന്നത് അത് ബോധത്തിന് വിഷയമാകുന്നതുകൊണ്ടാണ് അത് ആരോപിക്കുന്നു എന്ന് പറയുന്നത്. അറിയുന്നു ശരിക്കും പറഞ്ഞു, അതുകൊണ്ടാണ് ഇതിനെ ആരോപിച്ചിരിക്കുന്നു എന്ന് അദ്വൈതികൾ പറയുന്നു. ബോധത്തിനത് വെളിപ്പെടുന്നു, അല്ലെങ്കിൽ ബോധത്തിന് വിഷയമായിരിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നു. അതുകൊണ്ട് അപ്പോൾ നാമരൂപകമായ പ്രപഞ്ചം പോലെ തന്നെ അറിയുന്നു എന്നാണ് കാലവും. അപ്പോൾ എന്താണ് കാലം പറയും? അത് കാലത്തിലെ ബോധത്തിന് ഒരാരൂപമാണ്, നാമരൂപങ്ങളെപ്പോലെ തന്നെ ഒരാരൂപമാണ്. അതിൽ എന്താണ് ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ അത് മാറിക്കൊണ്ടിരിക്കുന്നു. ബോധത്തിൽ അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് എങ്ങനെയാണ്? ഇവിടെ രൂപം, രസം, ഗന്ധം അങ്ങനെ വിഷയബോധങ്ങൾക്കനുസരിച്ച് വിഷയം മാറിക്കൊണ്ടിരിക്കുന്നു. രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്, സ്പർശമുണ്ട്. അത് ധർമ്മധർമ്മികൾക്കനുസരിച്ച് ഒരിടത്ത് രൂപമുണ്ടെങ്കിൽ മറ്റിടത്ത് രസം, ഒരിടത്ത് ഗന്ധം. ഇതുപോലെ ബോധത്തിൽ ആരോപിതമായ കാലവും ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ബോധം എപ്പോ നിലനിൽക്കുന്നു തൻ്റെ ഉള്ളിൽ, അപ്പോഴെല്ലാം ഈ കാലവും അവിടെ ആരോപിതമായി കാണും. അത് കാലത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ സംഭവിച്ചാലും ഇല്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഇത് വർത്തമാനമാണ്, കഴിഞ്ഞത് ഭൂതമാണ്, ഇനി വരാൻ പോകുന്ന ഭാവിയാണ്, ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ശബ്ദപ്രയോഗ രൂപത്തിലുള്ള വ്യവഹാരങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും കാലം അവിടെയുണ്ട്. അതുകൊണ്ടാണിപ്പോൾ ഞാനിപ്പോൾ ബോധത്തോടുകൂടിയിരിക്കുന്നു. കാലബോധത്തോടുകൂടിയിരിക്കുന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നത് കഴിഞ്ഞുപോയത് ഭൂതകാലമാണ്, ഇനി വരാൻ പോകുന്നത് ഭാവിയാണ്. ഞാൻ പോയ ആ ഭൂതകാലത്തിലും ഞാൻ ബോധത്തിൽ കാലത്തെ ആരോപിച്ചിരുന്നു. അതിപ്പോൾ കടന്നുപോയി. പൂർവക്ഷണത്തിൽ ഞാനിത് വർത്തമാനമാണെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പം ഞാൻ പറയുന്നു കടന്നുപോയത് ഭൂതമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഭൂത കാലത്തിൽ ഞാൻ വർത്തമാനത്തിലിരുന്നപ്പോൾ, ഭൂതകാലത്തിലെ വർത്തമാനം മുമ്പ് ഞാൻ ഇരുന്നപ്പോൾ വർത്തമാനത്തിലാണല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൂടെ വർത്തമാന രൂപത്തിൽ കടന്നുപോയ ബോധമുണ്ടായിരുന്നു, ആ കാലമുണ്ടായിരുന്നു ബോധത്തിൽ. ഇപ്പോൾ അത് വർത്തമാനമായി. നാളെ എന്ന് പറയുമ്പോൾ അവിടെ കാലം, ഭാവി, കാലം ആരോപിതമായി ഉണ്ട്. നാളെ അത് കടന്നു വരുന്നു എന്ന് പറയും. അപ്പോൾ കാലബോധത്തെ ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ആരോപിതമാണ്, ബോധത്തിലെ ഒരാരോപമാണ്. അപ്പോൾ ചോദിക്കും ബോധത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ കാലത്തെ ആരോപിക്കുന്നു? അതിനൊരു ഉത്തരമേ ഉള്ളൂ. എന്താണോ അദ്വൈതത്തിൽ തന്നൊരു സമാധാനമുള്ളു. കാലത്തിലെന്തുകൊണ്ട് നാമങ്ങളെയും രൂപങ്ങളെയും ആരോപിക്കുന്നു? കാലത്തിൽ എന്തുകൊണ്ട് പ്രപഞ്ചത്തെ ആരോപിക്കുന്നു? ബോധത്തിൽ മായ, അവിദ്യ, സ്വഭാവം എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം, വേറെ സമാധാനമില്ല. എന്നുവെച്ചാൽ അതങ്ങനെ സംഭവിക്കുന്നു, അത് കാര്യകാരണ നിയമങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ടാണ് അറിയാൻ പാടില്ല എന്ന് പറയുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. കാര്യകാരണ ബദ്ധമായി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ബോധം ബാധിക്കുന്നു, ഭ്രാന്തിയെ ബാധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അവിടെ മുമ്പ് എന്നൊരു വ്യവഹാരം സാധ്യമല്ല. എന്നുവെച്ചാൽ ഈ ഭ്രാന്തിയെ ബാധിക്കുന്നതിന് മുമ്പ് അങ്ങനെ പറയാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടെന്നാണ് ചോദിച്ചത്? ഭ്രാന്തിയെ ബാധിച്ചതിനെ പിന്നെ മുമ്പ് എന്ന് പറയുന്നത്, ഭ്രാന്തിയെ ബാധിച്ചതിനെ പിന്നെ മുമ്പ് എന്ന് വ്യവഹരിക്കാൻ പറ്റില്ല. ഭ്രാന്തിയെ ബാധിച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മുമ്പ് വന്നു കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കഴിഞ്ഞതിനാണ് നമ്മൾ മുമ്പെന്ന് പറയുന്നത്. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വന്നല്ലേ മുമ്പ്. അതായത് ബോധം ഇവിടെ ഈ ഭ്രാന്തിയെ ഇവിടെ പറയുന്നത് എന്താണ്? സർവഭ്രമ നിരാസം സംഭവിക്കുന്നത് ഈ വർത്തമാനകാലത്തിലാണ്, ജാഗ്രതത്തിലാണ്. ഇതിനു മുമ്പെന്ന് പറയുമ്പോൾ എന്താണ്? സർവകാല ദേശ ബോധശൂന്യമായ സുഷുപ്തിയാണ്. അവിടെ എങ്ങനെ കാലബോധത്തെ ഒരാൾക്ക് ആരോപിക്കാൻ പറ്റും? അത് പറഞ്ഞിട്ടല്ലേ ഇത് പറഞ്ഞു. അപ്പോൾ കാല ദേശബോധശൂന്യമായിരിക്കുന്നു. അവിടെ കാലദേശ ബോധശൂന്യമായിരിക്കുന്നു എന്തുകൊണ്ട്? ബോധമില്ല. ബോധമുണ്ടെങ്കിൽ കാലദേശങ്ങൾ വരും. കാലദേശങ്ങൾ അറിവിച്ചിരിക്കും ബോധത്തിൽ, ബോധത്തോടൊപ്പം ഇരിക്കും. ഇപ്പം സുഷുപ്തി എന്ന് പറയുമ്പോഴോ അവിടെ കാലദേശ ബോധശൂന്യമായിരിക്കും. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ കാലദേശ ബോധങ്ങൾ, ഇവിടെ ഭ്രാന്തിയെ സമയജ്ഞാനം ബാധിക്കുന്നു. അപ്പം അതിനു മുമ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? കാലബോധ ശൂന്യമായിരിക്കുന്ന ഇവിടെ പറയുന്ന അദ്വൈതമായ നിർവികൽപമായ സ്ഥിതിയാണ്. അപ്പം അങ്ങനെ ഒന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അദ്വൈതം നിർവികൽപം എന്നെല്ലാം പറയാൻ കഴിയും. അല്ല, ഇവിടെ ആരെങ്കിലും അദ്വൈതത്തെ നിർവികൽപത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്? എന്തുകൊണ്ട്? അദ്വൈതത്തെ അല്ലെങ്കിൽ നിർവികൽപത്തെ സാക്ഷാത്കരിക്കുമ്പോഴും അവിടെ ദ്വൈതം വികൽപ്പം ഉണ്ടായിരിക്കും. കാരണം സാക്ഷാത്കാരം എന്ന് പറയുന്ന പോലും എന്താണ്? അത് ദ്വൈതമാണ്, വികൽപ്പമാണ്. അതിനെ സംബന്ധിച്ച് ഇത്രയും പറയാൻ പറ്റും. എന്താണ് അവിടെ ദ്വൈതം വികൽപ്പം എല്ലാം ബാധിതമാണ്. ബ്രഹ്മത്തെ നിരസിച്ചിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അതിനു മുമ്പാണ്, അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ മുമ്പ് എന്ന് സാധാരണ പറയുന്ന കാലവ്യവഹാരത്തിന് സാധ്യതയില്ലാത്ത സ്ഥാനമാണ്. അതാണ് അന്ത്യവും നിവൽപ്പവുമായിരിക്കുന്ന തത്വം. പിന്നെ നമ്മൾ വ്യവഹാര ഭാഷയിൽ എന്താണ് ചോദ്യം വ പരിഹാരവ ക്രിയതാണ് ദ്വൈത ഭാഷ. ദ്വൈത ഭാഷയെ ആശ്രയിച്ച് അങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ മുമ്പ് പിന്തുടരുന്നത്. പക്ഷെ അത്ര ഒരു വ്യവഹാരത്തിന് വിഷയമല്ല. എങ്ങനെയാണോ ജാഗ്രതത്തിൽ ആരോപിതമായ കാലം, ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെയുള്ള സ്പഷ്ടമായ വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്നത്, അതുപോലെ ഇതിനു മുമ്പുള്ള അവസ്ഥ വിഷയമല്ല, വ്യവഹരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അദ്വൈതം നിർവികൽപ്പം എന്ന് പറയുന്നത്. ഇക്കാര്യം വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചിന്തിച്ച് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന വിശേഷ ദർശനം, ഭ്രാന്തിയെ നിരാകരിക്കുന്ന വിശേഷ ദർശനം, എന്തച്ച വിശേഷ ദർശനം യാതി പദൈർഭവതി താന്തി പദാനി ഉപസംഹർത്തവ്യാനി. പറയുന്നു വിശേഷ ദർശനം അല്ലെങ്കിൽ സമ്യക് ദർശനം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ നിരാകരിക്കും. ബ്രഹ്മം പലതരത്തിലാണ് പറയുന്നു. എന്താണ്? ദുഃഖിയാണ്, നശിക്കുന്നവനാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ഭ്രമങ്ങളുണ്ട്. ഈ ഭ്രമങ്ങളെ നിരാകരിക്കുന്നതിന് ഏതൊക്കെ പദങ്ങൾ ആകാമോ എന്നുവെച്ചാൽ ഏതെല്ലാം പദങ്ങളിലൂടെ ഈ ഭ്രമത്തെ നിരാകരിക്കുന്ന ബോധമുണ്ടാകുന്നു. കാരണം ഇവിടെ ബോധമുണ്ടാകുന്നത് അദ്വൈത മതമനുസരിച്ച് ശ്രുതി ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഏതെല്ലാം ഭ്രമങ്ങളുണ്ടോ അതിനെല്ലാം നിരാകരിക്കുന്നതിനുള്ള ഏതെല്ലാം ബോധമുണ്ടാകണമോ അതിനുവേണ്ട ഏതെല്ലാം പദങ്ങളുണ്ടോ എല്ലാം സ്വീകരിക്കും. അതുകൊണ്ടാണ് ധാരാളം വിശേഷങ്ങൾ ഉപയോഗിക്കുന്നത്. സത്യം, ജ്ഞാനം, അനന്തം, വിജ്ഞാനം, ആനന്ദം, നിത്യം, ശുദ്ധം, ബുദ്ധം, മുക്തം, പിന്നെ ആവർത്തിച്ച് പദങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഭ്രമങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പദങ്ങൾ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പദം നേരിട്ട് നിരാകരിക്കുന്നില്ല, പദങ്ങളിൽ നിന്നുള്ള ബോധം, ആ ബോധം ഭ്രാന്തിയെ നിരാകരിക്കുന്നു. അതുകൊണ്ടതാകാം എന്നുള്ളതാണ്. അതായത് ബ്രഹ്മത്തെ ന്യായമായി സ്വീകരിക്കും, ഉപാസ്യമായി സ്വീകരിക്കുമ്പോഴല്ല. ഇപ്പോഴാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വീകരിക്കാം എന്ന് സർവ അഭേദാദേവ സർവത്ര ഹി തദേവ ഏകം പ്രധാനം വിശേഷ്യം ബ്രഹ്മനഭിദ്യതേ പറയുന്നു. ഏതെല്ലാം പദങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ച വിശേഷ്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. അവരുടെ സത്യം എന്ന് പറഞ്ഞാലും ഇവരുടെ ആനന്ദമെന്ന് പറഞ്ഞാലും ഇവരുടെ മുക്തമെന്ന് പറഞ്ഞാലും ഇവിടെ പറയുന്ന ഏതാണ്? ആ ശബ്ദങ്ങളെ കൊണ്ട് വിശേഷ്യമായിരിക്കുന്ന തത്വത്തിന് വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവിടെ ഭേദകൽപ്പനകൾ വരും. സത്യമായ ബ്രഹ്മമൊന്നും, ആനന്ദരൂപത്തിലുള്ള ബ്രഹ്മമൊന്നും, മുക്തമായ ബ്രഹ്മമൊന്നും, ഇങ്ങനെയൊക്കെയുള്ള ഭേദകൽപ്പനകൾ വരാം. പക്ഷേ വിശേഷങ്ങൾ വിശേഷ്യമായ ബ്രഹ്മത്തെ പലതാക്കുന്നു എന്ന് വരാം. എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള പല സങ്കല്പങ്ങൾ വരുന്നു. അങ്ങനെയാണ് വരുന്നു. അത് സത്യവുമാണ്, ആനന്ദവുമാണ്, നിത്യവുമാണ്, ഇങ്ങനെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ മനസ്സിൽ വരാം. പക്ഷെ അങ്ങനെ വരുന്ന ആ സങ്കല്പങ്ങൾ ബ്രഹ്മത്തെ പലതാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ? ആ ബ്രഹ്മത്തിൽ വരുന്ന വിപരീത ബുദ്ധിയെ, ഭ്രാന്തികളെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് എത്ര ഭ്രാന്തി ഉണ്ടോ അതിനെല്ലാം നിരാകരിക്കാം. അസത്യമാണെന്നുള്ള ഭ്രാന്തി ഉണ്ടെങ്കിൽ സത്യം എന്നുള്ള ബോധം അതിനെ നിരാകരിക്കും. അങ്ങനെ അതുകൊണ്ട് എല്ലാ പദങ്ങളും ഇവിടെ സ്വീകരിക്കാം. ആത്യന്തികമായി ഇത്തരം പദങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം ആ ശ്രോതാവിന് ആ ഓരോ പദങ്ങളിൽ നിന്നും ബോധമുണ്ടാവുക, ആ ബോധം ഭ്രാന്തിയെ നിരാകരിക്കുക. അതാണ് സർവത്ര ഹി തദേവ ഏകം പ്രധാനം വിശേഷ്യം ബ്രഹ്മനഭിദ്യതേ തസ്മാത്. അതുകൊണ്ട് സർവത്രികം ബ്രഹ്മ, സർവത്രികത്വം ബ്രഹ്മധർമാണാം. അതുകൊണ്ട് ഉപാസനാധർമ്മങ്ങളെപ്പോലെ നിയമായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ധർമ്മങ്ങൾക്ക് സർവത്രികത്വമുണ്ട്. എവിടെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നോ അവിടെ എല്ലാ വിശേഷണങ്ങളും ഗ്രഹിക്കാമെന്നർത്ഥം. സത്യമൊന്നും, ജ്ഞാനമൊന്നും, ആനന്ദമൊന്നും, ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്ത് ഭ്രാന്തിയാണോ ഉള്ളത് ആ ഭ്രാന്തിയെ നിരാകരിക്കത്തക്ക തരത്തിൽ എല്ലാ വിശേഷങ്ങളെയും എല്ലായിടത്തും സ്വീകരിക്കാം. അല്ല യാതൊരു സങ്കോചവും വരുത്തേണ്ട കാര്യമില്ല. ശബ്ദങ്ങൾ തസ്മാ സർവത്രികത്വം ബ്രഹ്മ ധർമാണാം തേനൈവ പൂർവാധികരണ ഉദിതേന ദേവദത്ത ശൗര്യാദി നദർശനേന. ഒരു ദൃഷ്ടാന്തം പൂർവാധികരണത്തിൽ പറഞ്ഞു. ദേവദത്ത ശൗര്യ അതി ദൃഷ്ടാന്തം അതെന്താണെന്ന് പൂർവ പേജിൽ തന്നെ പറയുന്നുണ്ട്. നഹി ദേവദത്ത ശൗര്യാദി ഗുണത്വേന സ്വദേശോ പ്രസിദ്ധ ദേശാന്തരം ഗത തദ്ദേശേഹി അമിഭാമിത ശൗര്യാദി ഗുണോ അപി അതദ്ഗുണോ ഭവതി യഥാച തത്ര പരിചയ വിശേഷ ദേശാന്തരേവി ദേവദത്ത ഗുണ വിഭാവ്യന്തേ. ദേവദത്തൻ എന്ന് പറയുന്ന ഒരു മഹാപരാക്രമി, തന്റെ നാട് വിട്ട് അടുത്ത രാജ്യത്തിലേക്ക് പോയി. അപ്പൊ തന്റെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇയാൾ മഹാപരാക്രമിയാണ് എന്നുള്ളവരെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതുകൊണ്ട് അയാൾ അടുത്ത രാജ്യത്ത് ചെന്നപ്പോൾ അയാളെ കാണുന്നവരെല്ലാം ഇയാൾ പരാക്രമിയായ ദേവദത്തനെന്ന് അറിയണമെന്നില്ലല്ലോ. അതറിയാൻ വഴിയൊന്നുമില്ല, അയാളെ കാണുന്നു അത്രയാണ്. ശരി, മറ്റുള്ളവരറിയുന്നില്ല, അടുത്ത രാജ്യത്തെ ജനങ്ങൾ അറിയുന്നില്ല എന്ന് വിചാരിച്ചാൽ അയാൾ പരാക്രമി അല്ലാതാകും. അപ്പോ സ്വന്തം നാട്ടിൽ എന്തെല്ലാം വിശേഷങ്ങളോടുകൂടിയാണോ അയാൾ ഇരുന്നത് അതേ വിശേഷങ്ങളോടുകൂടി തന്നെയാണ് അയാൾ അടുത്ത നാട്ടിലും ഇരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അറിയുന്നില്ല. പക്ഷെ അറിയപ്പോ ദൈവത്തിനോടൊന്ന് ഏറ്റുമുട്ടാൻ ചെന്നത് മനസ്സിലാക്കും. അവിടെ എല്ലാ വിശേഷങ്ങളെക്കുറിച്ചും ബോധ്യം വരും. അതുവരെ മറ്റ് ദേശങ്ങളിൽ ദേവദത്തന്റെ ശൗര്യാദി ഗുണങ്ങളെ അറിഞ്ഞില്ലെങ്കിലും അവിടെയും എല്ലാ ഗുണങ്ങളും അയാളിൽ ഉണ്ട്. അല്ല, ശ്രുതിയുടെ ഒരു ശാഖയിൽ ബ്രഹ്മത്തെ പറയുന്ന എല്ലാ വിശേഷങ്ങളോടുകൂടിയും വിശേഷിപ്പിച്ചില്ലെങ്കിലും അവിടെ ഈ ബ്രഹ്മം എല്ലാ തരത്തിലുള്ള വിശേഷ ഗുണങ്ങളോടും വിശേഷ ധർമ്മങ്ങളോടും കൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ ഈ ബ്രഹ്മത്തെ ഈ ധർമ്മങ്ങളോടുകൂടി ഗ്രഹിക്കാം. അതാണ് ബ്രഹ്മത്തിന്റെ വാസ്തവമായ സ്വരൂപം. അതുകൊണ്ട് പ്രയോജനമുണ്ട്, ഗ്രഹിക്കുന്നവന് പ്രയോജനമുണ്ട്. ആ ഗ്രഹണം സർവതരത്തിലുള്ള ഭ്രാന്തികളെയും നിവർത്തിപ്പിക്കുന്നു. എന്നുവെച്ചാൽ വേറെ തരത്തിൽ പറഞ്ഞാൽ ബ്രഹ്മം അല്ലെങ്കിൽ തത്വം അത് അതിൻ്റെ സ്വരൂപത്തിന് അല്ലെങ്കിൽ അതിൻ്റെ സ്വരൂപം നിങ്ങളുടെ അറിവിനെയൊന്നും ആശ്രയിക്കുന്നു. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ തത്വം തത്വമായി തന്നെ ഇരിക്കുന്നു. അത് സർവഭ്രാന്തി രഹിതമായി തന്നെ സദാസ്ഥിതി ചെയ്യുന്നു. അതിനെ നിത്യമുക്തം നിർവികൽപ്പം എന്നെല്ലാം പറയുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. അത് എപ്പോഴും എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലായാലും ശരി, സുഷുപ്തിയിലായാലും ശരി, സ്വപ്നത്തിലായാലും ശരി, ഭൂതവർത്തമാന ഭാവികളിലെല്ലാം തന്നെ അത് നിർവികൽപ്പകമായി സ്ഥിതി ചെയ്യുന്നു. അറിയുന്നോ അറിയുന്നില്ല എന്നുള്ളത് വിഷയമില്ല. അതുകൊണ്ട് ശ്രുതി എവിടെയൊക്കെ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെ നിർധർമ്മകമായ ബ്രഹ്മത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കല്പിതമായ ധർമ്മങ്ങളെ നിരാകരിക്കുന്നതിന് എന്തെല്ലാം ധർമ്മങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ടോ അതിനെയെല്ലാം എല്ലായിടത്തും സ്വീകരിക്കും. അതാണ് ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതാണ് തേനൈവ പൂർവാധികരണ ഉദിതേന, പൂർവാധികരണ ഉദിതമായ. ഉദിതം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ദേവദത്ത ശൗര്യാദി നിദർശനം. അവിടെ അത് വേറെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ദേവദത്ത ശൗര്യാദി നിദർശനത്തിലൂടെ ഇതും മനസ്സിലാക്കാം. നിദർശനം എന്ന് പറഞ്ഞാൽ ഉദാഹരണം. ഇതും മനസ്സിലാവാം. ഏത് ശാഖയിൽ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു, ഓരോ ശാഖകളിലും ബ്രഹ്മം എല്ലാ ഭ്രാന്തികളെയും നിരാകരിക്കുന്ന എല്ലാ ധർമ്മ വിശേഷണങ്ങളോടും കൂടിയതാണ്. അവിടെ പറഞ്ഞതേ ഗ്രഹിക്കാവൂ എന്നില്ല എന്നർത്ഥം. പക്ഷേ ഇത് ജ്ഞേയമായ ബ്രഹ്മത്തെ സംബന്ധിച്ചാണ്, ഉപാസ്യമായ ബ്രഹ്മത്തെ സംബന്ധിച്ചല്ല. കാരണം ഉപാസനകൾ പലതാണ്. അപ്പോൾ അവിടെ ധർമ്മങ്ങൾ, വിഭിന്ന ധർമ്മങ്ങൾ നിർദ്ദേശിച്ചാൽ അവിടെ വിഭിന്ന ഉപാസനകളും വരും. അതുകൊണ്ട് രണ്ട് രണ്ടാണ്.